തിരുത്തിലെല്ലാ നിലകളും സകലവും വിവേകസ്ഥമായ പിറകും പ്രസംഗിക്കുമ്പോൾ നിസ്തർക്കമായി മരുവരല്ലിത നേരമെന്ന് ശ്രദ്ധിക്കുന്നതും രസിടുന്നതും സത്യത്തിലുള്ള പ്രപഞ്ചം പരമാർത്ഥത്തിലുള്ള സമാധിക്ക് ശേഷം പറയാം, തത്വജ്ഞാനം കൊണ്ടും പറയാം. സകലം വിവേക വിധ്വസ്തമായ വിധ്വസ്ത പൂർണ്ണമായും നശിക്കുക, അതാണ് വിധ്വസ്തം. പൂർണ്ണമായും നശിക്കുന്ന പ്രപഞ്ചം പിന്നെ ഒരു തരത്തിലും നിലനിൽക്കുന്നില്ല, അത് വേറിട്ട് പോയി എന്ന് പറയില്ലേ. അതുപോലെ പൂർണ്ണമായും നശിച്ചതിന് ശേഷം എവിടെ സമാധി നശിച്ചു, അല്ലെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് പ്രപഞ്ചം പരമാർത്ഥത്തിൽ ഇല്ല എന്നറിയും. രണ്ടു തരത്തിലുണ്ട്. അതിന് പിറകും പിന്നീടുമില്ല, അതിനുശേഷവും ഇതിന് ജീവൻ മുക്താവസ്ഥ എന്ന് പറയും. ഒരാൾ മുക്തനായി സംസാര ബന്ധം അത് അവിദ്യയാണ്, അവിദ്യ നശിച്ചു, അവിദ്യാ കാര്യങ്ങളെല്ലാം നശിച്ചു. അയാൾ തന്നെ അറിയുന്നു താൻ നിത്യനാണ് മുക്തനാണ്, അയാളെ ബന്ധിക്കാനൊന്നുമില്ല, ജീവൻ മുക്തി അവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിൽ വിലസുന്നു മുൻപോൾ പഴയതുപോലെ വീണ്ടും വിലസുന്നു അനുഭവപ്പെടുന്നു. എന്തനുഭവപ്പെടുന്നു? പ്രപഞ്ചം മുൻപോലെ അനുഭവപ്പെടുന്നു എന്ന് വെച്ചാൽ മുമ്പ് എങ്ങനെയാണോ പ്രപഞ്ചം ശബ്ദസ്പർശ രൂപരസ മുഖമായി അനുഭവപ്പെട്ടു, വീണ്ടും അങ്ങനെ മുമ്പ് എങ്ങനെയാണോ പ്രപഞ്ചം നാമരൂപാത്മകമായി അനുഭവപ്പെട്ടതും അങ്ങനെയാണ്. പ്രപഞ്ചത്തിൻ്റെ എന്തെല്ലാം സ്വഭാവവിശേഷങ്ങളുണ്ടോ, എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, അതുപോലെ വീണ്ടും അഗ്നി ചൂടായി തന്നെ ഇരിക്കും, ജലശീതമായി തന്നെ ഇരിക്കും, പൃഥ്വി കഠിനമായി തന്നെ ഇരിക്കും, വായു വീശിക്കൊണ്ടിരിക്കും, ഇതിനൊന്നും മാറ്റമില്ല. ഇതാണ് മുൻപോലെ അനുഭവപ്പെടുന്നു. മുമ്പ് ഇങ്ങനെ തന്നെ അനുഭവപ്പെട്ടു. തത്വജ്ഞാനം കൊണ്ട് ഇതിന് യാതൊരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ സമാധിയില ജ്ഞാനം കൊണ്ട് പിന്നീട് വരുന്ന ഈ അനുഭവത്തിന് മാറ്റമൊന്നും ഇല്ല. പുതിയൊരു അനുഭവം ഉണ്ടാകുന്നു, തത്വ ബോധമുണ്ടായ മുക്തനാണ്. അതിനൊരു ഉദാഹരണം പറയുന്നു, നിസ്തർക്കമായി മരുവിലില്ല ഇഹ നീരമൊന്ന് ശ്രദ്ധിക്കുന്നു. വിലസിൽ ഇടുന്നത് മുൻപ്രകാരം മരുവിൽ ഇഹ നീരം ഇല്ല എന്ന് നിസ്തർക്കമായി ശ്രദ്ധിക്കുന്നു. മുൻപ്രകാരം വിലസിടുന്നു, ഇത് മുൻപ്രകാരം വിലസിടുന്നു. മരുവിൽ ഇഹ നീരം ഇല്ല എന്ന് നിസ്തർക്കമായി ശ്രദ്ധിക്കുന്നു, ഇത് മുൻപ്രകാരം വിലസിടുന്നു. മരുവിൽ മരുഭൂമിയിൽ ഇഹ നീരം ഇല്ല എന്ന്, ഇവിടെ വെള്ളമില്ല, നീരം വെള്ളം എന്ന് വെച്ചാൽ നേരത്തെ വെള്ളമുണ്ടെന്ന് അനുഭവിച്ചാണ് അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം ഇല്ല എന്ന് നിസ്തർക്കമായി യാതൊരു സംശയം, തർക്കം എന്ന് വെച്ചാൽ സംശയം, നിസ്കർക്കമായ ഒരു സംശയവും കൂടാതെ. സിദ്ധിക്കുന്നു എന്ന് വെച്ചാൽ ബോധിക്കുന്നു. ഇവിടെ വെള്ളമില്ല എന്ന് സംശയരഹിതമായി ബോധ്യപ്പെടുകയാണെങ്കിലും ഇത് ആ വെള്ളം മുൻപ്രകാരം മുമ്പ് എങ്ങനെയാണോ വെള്ളം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്നത്, ഇപ്പൊ എങ്ങനെയാണോ വെള്ളം അനുഭവപ്പെട്ടിരുന്നത് അതുപോലെ വികസിടുന്നു അനുഭവപ്പെടുന്നു. ജീവൻമുക്തനും പ്രപഞ്ച അനുഭവത്തിന് യാതൊരു മാറ്റവും. അജ്ഞാനിക്ക് പ്രപഞ്ചം എങ്ങനെയാണോ അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ജീവൻമുക്തനും അനുഭവപ്പെടുന്നത്. ഇവിടെ അനുഭവം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും കൊണ്ടുള്ള പ്രപഞ്ച അനുഭവം അതിനാണ് പറയുന്നത്. എന്ന് പറഞ്ഞു അയാളുടെ മനസ്സുകൊണ്ട് അയാളുടെ വിവേകം കൊണ്ട് അയാൾ പ്രപഞ്ചത്തെ പഴയതുപോലെ അറിയുന്നു എന്നല്ല. മുമ്പ് അയാൾക്ക് വിവേകമില്ലായിരുന്നു, ഇപ്പൊ വിവേകമുണ്ട്. അതുകൊണ്ട് വിവേകം കൊണ്ട് അറിയുന്ന എങ്ങനെ? അസത്യമാണ്, ഭ്രമമാണ്. പ്രപഞ്ചം അസത്യമാണ്, ഭ്രമമാണ് എന്നാണ് പ്രപഞ്ചത്തെ അറിയുന്നു. വിവേകം കൊണ്ടറിയുന്നു. പക്ഷെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ എങ്ങനെ അറിയുന്നു? പഴയതുപോലെ രണ്ടും വ്യത്യാസമാണ്. മരുമരീചയിലും അങ്ങനെ ആണ്. വിവേകം കൊണ്ടറിയുന്നു ഇത് അസത്യമാണ്. ജലം എന്ന് ഞാൻ നേരത്തെ കരുതിയത് അസത്യമാണ്, അത് മുന്നനുഭവം, അത് വിവേകം കൊണ്ടറിയും. പക്ഷെ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തന്നെ എന്തിനെ? ഇന്ദ്രിയങ്ങൾ സത്യം കാണിച്ചു തരുന്നു. സത്യം കാണിച്ചു തരുന്ന ആരാണ്? മനസ്സാണ്, വിവേകം. ഇന്ദ്രിയങ്ങൾക്ക് സത്യവും അസത്യവും ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ അവിടെ എന്ത് കാണുന്നോ അത് കാണിച്ചു തരുന്നു. സത്യമാണോ അസത്യമാണോ തീരുമാനിക്കുന്നവര് മനസ്സിന്റെ വിവേകം. ബുദ്ധി പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാവുന്നത് അസത്യമാണ്. വിവേകം, ബുദ്ധി എന്ന് വെച്ചാൽ വിവേകം, അത് പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാകും. ഇങ്ങനെ ഒരു ജലത്തിന്റെ അനുഭവമുണ്ട് മരുഭൂമി എങ്കിലും ഇത് സത്യമല്ല. പക്ഷെ അത് കാണുമ്പം നമുക്ക് തോന്നുന്ന എന്താണ്? ഇത് ജലമാണെന്നാണ് തോന്നുന്നത്. അപ്പോ മനസ്സ് ചിന്തിക്കും പെട്ടെന്ന്. കാഴ്ചയിൽ വ്യത്യാസമൊന്നുമില്ല, മനസ്സ് പെട്ടെന്ന് ചിന്തിക്കുന്നു. മരുഭൂമിയിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു ഇത് വിജയിക്കുകയാണ്. കാരണം അയാൾ അതുവഴി പലവണ പോയിട്ടുള്ളതാണ്, അവിടെ വൃക്ഷങ്ങളൊന്നുമില്ല. അതേ ജലം കാണുന്നതും വൃക്ഷം കാണുന്നതും രണ്ടു തരത്തിലാണ്. ഈ ജലം നമുക്ക് റോഡിലും കാണാം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശക്തമായ ചൂട് അടി ടാറിന്റെ പുറത്തടിക്കുമ്പോഴത്തേക്ക് ടാറിന്റെ തൊട്ട് മേൽഭാഗത്തുള്ള വായു കൂടുതലായി ചൂടാകും. എന്നുവെച്ചാൽ അതിൻ്റെ മേലുള്ള വായുവിനേക്കാൾ ചൂടാകും. വായു ചൂടാകുമ്പോൾ വികസിക്കും, വികസിക്കുമ്പോൾ അത് മേലോട്ട് വരും. വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഭാഗത്ത് നിന്ന് തണുത്ത വായു അങ്ങോട്ട് വരും. അപ്പൊ സൂര്യന്റെ പ്രകാശമുണ്ട്, ഇപ്പൊ വായുവിന്റെ ചലനമുണ്ട്. അപ്പൊ അവിടെ പ്രകാശത്തിന് റിഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു സ്വഭാവമാണ്. എന്നുവെച്ചാൽ പ്രകാശം ചില പ്രത്യേക പ്രതലത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബെൻഡ് ചെയ്യും, അതിന് മാറ്റം വരും. അണുപ്രസത്തിലൊക്കെ നമ്മൾ പല കളറ് കാണും. അത് പ്രകാശം പതിക്കുന്ന ആ പ്രതലത്തിൽ നിന്നതിന് വ്യതിചലനം ഉണ്ടാകും. എങ്ങനെയാണ് പ്രസത്തിൽ ഒരുപാട് കളർ നമ്മൾ കാണുന്നത്? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രിസത്തിൽ ലൈറ്റിൻ്റെ ഉപയോഗിക്കുന്നതിനകത്ത് ഒരുപാട് കളറുകൾ, അത് ശുദ്ധമായ വെളുത്ത പ്രിസമാണ്. അതുപോലെ ഒരു സംഭവം ഈ ചലിക്കുന്ന വായുവിനും ഉണ്ടാവും. കാരണം വായു എന്ന് പറയുന്നത് നിറയെ മോളിക്യൂൾസ് നിറഞ്ഞാണ്. അപ്പൊ അവിടെയും പ്രതിഫലനങ്ങളുണ്ടാവും. വായു ചലിക്കുന്നുണ്ട്, പ്രകാശമുണ്ട്. അപ്പോ ആ വായുവിൻ്റെ ചലനം നമുക്ക് ഇതിൻ്റെ പ്രതിഫലനം കൊണ്ട് ജലത്തിൻ്റെ ചലനം പോലെ അനുഭവം. അതാണ് ജലത്തെ കാണുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് മരുഭൂമിയിലായാലും ഇത് തന്നെയാണ്. മേളിൽ കട്ടി കൂടിയ ഡെൻസിറ്റി കൂടിയ വായു, താഴെ ഡെൻസിറ്റി കുറഞ്ഞ വായു വരുമ്പോഴാണ് സംഭവിക്കുന്നത്. വായു ചൂട് പിടിക്കുന്നു, മേളോട്ട് വന്നു, മേളിയും താഴോട്ട് വരുന്നു, വായുസഞ്ചാരം അവിടെ ഉണ്ടാകുന്നു, പൊടിപടലങ്ങളുണ്ട്, പ്രകാശം വരുന്നു, റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ പ്രിസത്തിൽ സംഭവിക്കുന്ന പോലെ ഒരു സംഭവം നടക്കുകയാണ്. അപ്പോൾ വായുവിൻ്റെ ചലനം നമുക്ക് സാറിന് കാണാൻ പറ്റില്ല, പക്ഷേ മറ്റു ഉപാധികളിലൂടെ കാണാം. അപ്പോൾ ഇവിടെ വെളിച്ചവും പൊടിപടലങ്ങളും എല്ലാം കൊണ്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പ്രിസം പോലെ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ അവിടെ നടക്കുന്ന ഒന്നും ബ്രഹ്മമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നടക്കുന്നതൊക്കെ ഒരു ഭൗതികമായ പ്രതിഭാസം തന്നെയാണ്. അതിനൊക്കെ ശാസ്ത്രത്തിന് വിശദീകരണമുണ്ട്, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അതിന് യാതൊരു ഭ്രാന്തിയില്ല. പക്ഷേ ആ കാണുന്ന ചലനങ്ങൾ കണ്ടിട്ട് നമ്മൾ അത് വെള്ളത്തിൻ്റെ ഓളം വെട്ടലാണെന്ന് ധരിക്കുന്ന ആ ഒരു ഭാഗത്താണ് ഭ്രമം. ആ ഭാഗത്ത് അങ്ങനെ എന്താണ് ആ വെള്ളത്തിൻ്റെ ഓളം വെട്ടൽ എന്ന് തോന്നുന്ന അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിൻ ആകെ കൺഫ്യൂഷനായി പോകുന്നു. പല സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്രെയിൻ കൺഫ്യൂഷനായി പോകുന്നു. അത് ബ്രെയിനിന് വരുന്ന ഒരു കാരണം, ബ്രെയിൻ നോക്കുമ്പോൾ എന്താണ്, അവിടെ വെളിച്ചം കാണുന്നുണ്ട്, തരംഗങ്ങൾ കാണുന്നുണ്ട്, പ്രകാശമുണ്ട്, തരംഗങ്ങളുണ്ട്. ഇതൊക്കെ കാണുന്നത് സാറിന് എവിടെയാണ്? വെള്ളത്തിലാണ്. ഇപ്പൊ പെട്ടെന്ന് അത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ബ്രെയിൻ വ്യാഖ്യാനിക്കണം, ഇത് വെള്ളമാണ്. ആ ഒരു ഭാഗത്താണ് ഭ്രമം. ബാക്കി നടക്കുന്നത് ഒന്നും ഭ്രമമല്ല, അതെല്ലാം ഭൗതിക പ്രതിഭാസമാണ്. ആ ഒരു ചെറിയ അംശത്തിലാണ് നമുക്ക് ഭ്രമം വരുന്നത്. അത് പെട്ടെന്ന് തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, കുറച്ച് സമയം നോക്കി നിന്നിട്ട് ബ്രെയിൻ തന്നെ അതിനെ കറക്റ്റ് ചെയ്യും. ബ്രെയിൻ വരുമോ, ഇത് നമ്മൾ ഇന്ന് കറക്റ്റ് ചെയ്യുന്നു എന്ന് ആരാ കറക്റ്റ് ചെയ്യുന്നു? ബ്രെയിൻ കറക്റ്റ് ചെയ്യണോ? ഇത് വെള്ളമല്ല, ഇവിടെ വെള്ളത്തിലുള്ള അവിടെ ബ്രെയിൻ ചിന്തിക്കുന്നു, ബ്രെയിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ സംഭ്രമം മാറി. സംഭ്രമം മാറിയിട്ട് അതെന്ത് ചെയ്യുന്നു, അതതിനെ ശരിയായി മനസ്സിലാക്കും. ഇത് വായുവാണ്, വെളിച്ചമാണ്, സംഭവിച്ചത് അതിൻ്റെ സയൻസ് ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും അവിടെ കാണുന്നത് വെളിച്ചവും വായുവാണെന്നുള്ളത് തിരിച്ചറിയുന്നു. അതിൻ്റെ സയൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 10-ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി. നേരെ പഠിച്ചിട്ടുണ്ട്, 10-ാം ക്ലാസ് വെച്ച് തന്നെ എന്ത് മനസ്സിലാവും, അവിടെ എന്താ സംഭവിക്കുന്നത്. പ്രസവമൊക്കെ പഠിച്ചിട്ടില്ലേ 10-ൽ? പ്രസം ആ അവിടെ നടക്കുന്നതല്ല, പ്രകാശം ബെൻഡ് ചെയ്യുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ ഇത് സ്കൂളിൽ പഠിക്കുന്ന അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രകാശം നേരെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ അത് ചില പ്രത്യേക പ്രതലത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് ബെൻഡ് ചെയ്യും. പ്രകാശം നേരെയല്ല സഞ്ചരിക്കുന്നു, വളഞ്ഞല്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രതലങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് റിഫ്രാക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന മീനിനെ അതെവിടെയാണ് നമുക്ക് കൃത്യമായി അറിയാൻ വയ്യ. അതുകൊണ്ടാണ് കാണുന്ന സ്ഥലത്തായിരിക്കില്ല അത് ശരിക്കും നിൽക്കുന്നത്, അവിടെ പ്രകാശത്തിൻ്റെ പരിപാടിയാണ്. അപ്പോ അത് റോഡ് ഇനി മരുഭൂമിയിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മരുഭൂമിയിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. മണല് ശരിക്ക് ചുട്ടുപഴുക്കും, അപ്പൊ അവിടെയുള്ള വായു ചൂടാവും. അവിടെയുള്ള വായു ചൂടാവുമ്പോൾ അത് പൊങ്ങും, പൊങ്ങുമ്പോൾ ഡെൻസിറ്റി കൂടിയ വായു മേളിൽ നിന്ന് വരും. പതുക്കെ ഈ ഭാഗത്തേക്ക് വരും. ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ദൂരെ ഇരിക്കുന്ന മരങ്ങളിൽ, വളരെ ദൂരെ മരങ്ങളുണ്ടെങ്കിലേ മരുഭൂമിയിൽ മരത്തെ കാണും, എല്ലാ മരം കാണത്തില്ല. ദൂരെ നിൽക്കുന്ന, വളരെ ദൂരെ നിൽക്കുന്ന മരങ്ങളിൽ തട്ടി വരുന്ന സൂര്യപ്രകാശം നമ്മുടെ മുമ്പിലുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് തട്ടിയിട്ട് അതിനും അവിടെ റിഫ്രാക്ഷസും കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്നു വരുന്നു അതിൻ്റെ ഇമേജ് നിഴലിൽ കൂടെ പതിയും നമ്മുടെ മുമ്പിൽ ഉള്ള സ്ഥലത്ത്. ആ നിഴല് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബുദ്ധി പെട്ടെന്നതിന് ഒരു മരമായിട്ട് കാണും. അത് കാണുന്നതിന് ഉള്ള ഒരു കാരണം അവിടെ സംഭവിക്കുന്ന ഈ വായുവിൻ്റെയും പ്രകാശത്തിൻ്റെയും കൂടി ചേർന്നുള്ള ഒരു പരിപാടികളാണ് നമുക്കങ്ങനെ എന്താണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് തോന്നും പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. അതൊരു ഭ്രമമാണ്. വൃത്തം ഇങ്ങനെ വരച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറി അതിൽ നോക്കിയിരുന്നാൽ എന്ത് ചെയ്യും, കറങ്ങുന്നതായിട്ട് തോന്നും. ഇത് കറങ്ങുന്നതായിട്ട് തോന്നുന്ന എന്തുകൊണ്ട് കറങ്ങുന്നു, കറങ്ങുന്നില്ല. നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്ന എന്തുകൊണ്ടാണ്, നമ്മുടെ ബ്രെയിനാകെ സംഭ്രമിച്ചു പോയത്. ബ്രെയിന് അതിനെ മിസ്ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ബ്രെയിൻ അതിനെ പെട്ടെന്ന് അവിടെ ഒരു മരമായിട്ട് കാണുന്നു, മരമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. പക്ഷേ അത് അത്രയും സംഭവിച്ച കാര്യങ്ങളിലും യാതൊരു ഭ്രമവുമില്ല. ഭൗതികമായ ഒരു പ്രക്രിയ സംഭവിച്ചാണ് മഴ വരുന്നത്. ഭ്രമമല്ല ശരിക്കും. അവിടെ എന്താണോ ഇതുപോലെ ജലകണികകൾ സൂര്യൻ പ്രതിബിംബിച്ച്, സൂര്യൻ പ്രതിബിംബിച്ചതിന് ശേഷം പ്രസക്തി സംഭവിക്കുന്ന കാര്യം തന്നെ അവിടെ സംഭവിക്കുന്നു. വർണ്ണങ്ങളുണ്ടാകുകയും ജലകണികകളിൽ ആകാശത്ത് നീല നിറം കാണും. ഇതും അത് തന്നെയാണ്. ആകാശം നിറയെ എന്താണ്, ഭൗതിക കണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൽ സൂര്യൻ്റെ പ്രകാശം പതിക്കുമ്പോൾ, ഏതെങ്കിലും പ്രകാശം പതിക്കുമ്പോൾ നമുക്ക് കാണുന്ന നീലനിറം, പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്ന് പൊതുവേ പറയാം. ഓരോന്നും വേറെ വേറെ പേരുകളാണ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇതൊക്കെ വേറെ വേറെയാണ്. ഒരു പ്രതിഫലനം കൊണ്ട് നമുക്ക് നീല കാണുകയാണ്, നമ്മുടെ കണ്ണിൽ ശരിക്കും നീല കാണുകയാണ്. അങ്ങനെ ഒരു പ്രതിഫലനം സംഭവിച്ചാൽ കൂടുതൽ കാണാൻ പറ്റുന്ന നീലനിറമായത് കൊണ്ടാണ്. അത് ഭ്രാന്തിയല്ല, ആകാശത്ത് കാണുന്ന നീലമോ ഭ്രാന്തിയല്ല. ശരിക്കും അവിടെ സംഭവിക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസം കൊണ്ട് നമ്മൾ നീല നിറത്തെ കാണുകയാണ്. മറ്റേത് നിറം പോലെയുണ്ട്, പ്രകാശം കൊണ്ടങ്ങനെ നമ്മൾ കാണുന്നതാണ്. അവിടെ ഭ്രാന്തി ലേശമുണ്ട്, പക്ഷേ ഇവിടെ ഭ്രാന്തിയുണ്ട്. ആ പിന്നെ അവിടെ ഭ്രാന്തി വരും. എങ്ങനെയാണ് ആ നിറം ആകാശത്തിൻ്റെയാണെന്ന് ധരിച്ച ഭ്രാന്തി വരുന്നത്, ആകാശത്തിൻ്റെ അല്ല. അതവിടുത്തെ കണങ്ങളിൽ സൂര്യപ്രകാശം തട്ടി വരുന്ന പ്രകാശമാണെന്ന് ധരിച്ചാൽ കുഴപ്പമില്ല. ആകാശം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിൻ്റെയാണ് എന്ന് ധരിക്കുന്നിടത്താണ് കുഴപ്പം. ആകാശം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, സ്പേസ് എന്ന് പറയുന്ന ഒന്നുണ്ട് ഇല്ലാത്ത. അത് ഭൗതികശാസ്ത്രം കണ്ടെത്തിയ ഒരു സാധനമാണ് സ്പേസ്. എന്തുകൊണ്ടാണ് പറയുന്നത് സ്പേസ് വികസിക്കുന്നത്? സ്പേസ് എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടിയിൽ. നമ്മളെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്, ഭൗതിക വസ്തുക്കളെല്ലാം ഈ സ്പേസിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അത് അകലുന്നതുകൊണ്ട് സ്പേസ് വികസിക്കുന്നതുകൊണ്ടാണ്. അത് ബിഗ് ബാങ് തിയറിയുടെ ഒരു പ്രധാനമായ സിദ്ധാന്തം. അതുകൊണ്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു ഒന്നുണ്ട്, ഇല്ലാത്തതല്ല. അത് ശൂന്യമല്ല, അതിനകത്ത് എന്താണ് നിരവധി കണികകൾ നിറഞ്ഞാണ്, നിരവധി തരംഗങ്ങൾ നിറഞ്ഞാണ്, നിരവധി തരത്തിലുള്ള ഊർജ രൂപങ്ങൾ നിറഞ്ഞാണ്. അതിന് ഈ പറയുന്ന നിറവൊന്നുമില്ല. മൈക്രോവേവ് റേഡിയേഷൻ നിറഞ്ഞിരിക്കുകയാണ് പ്രപഞ്ചം. അത് ഇങ്ങനെ എന്താണ് അതിൽ ഈ നിറം അതിൻ്റെയാണ് നമ്മൾ ധരിക്കുന്നിടത്താണ് ഭ്രമം. നമ്മളീ കാണുന്ന നിറം അതിൻ്റെയല്ല, അവിടെയുള്ള കണങ്ങളിൽ വരുന്ന മോളിക്യൂൾസിൽ വരുന്ന പ്രതിഫലനമാണ് നമ്മൾ നീല നിറമായി കാണുന്നത് പ്രകാശത്തിൻ്റെ. അപ്പോ അത്രയും കറക്റ്റാണ്, യാതൊരു ഭ്രാന്തിയും അവിടെ ഇല്ല. ആകാശം നീലുമ്പോൾ ഭ്രാന്തിയല്ല. പഴയ കാലത്ത് ആൾക്കാർ ധരിച്ചിരുന്ന അവർ ഭ്രാന്തിയാണ്, ഇന്ന് അത് കണ്ടുപിടിച്ചു വരുന്നത് ഭ്രാന്തി. അതായത് അങ്ങനെ ഒരു വികരണം സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുറപ്പെടുന്ന വർണ്ണം നീല ആയതുകൊണ്ടാണ് നീല കൂടുതൽ കാണുന്നത് മറ്റുള്ളവരേക്ക് അപേക്ഷിച്ച്. അത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അടിസ്ഥാനപരമായ വർണ്ണം വെളുപ്പാണെന്ന്. എന്റെ സാധനം കറക്കി പഠിപ്പിച്ചിട്ടില്ലേ ഇവിടെ എന്താണ്? ആ ഇവിടെ സ്കൂളിൽ ഒരു സാധനം ഇങ്ങനെ കറക്കിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും ശരിക്കും ഭൗതികമായ ഒരു പ്രതിഭാസം സംഭവിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു ഇതിനെ, ഇതൊക്കെ ഇപ്പൊ അവിടെ ഈ നിഴല് കാണുമ്പോ, നിഴല് കാണുമ്പോ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ ബ്രെയിൻ പറയുന്നു അതാ ഒരു മരം. അവിടെയാണ് ഭ്രാന്തി. അങ്ങനെ പറഞ്ഞതിന് ശേഷം ബ്രെയിൻ നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു അതങ്ങനെ ഇവിടെ മരം വരം വഴിയില്ലല്ലോ, ഞാൻ ഇന്നലെ ഇത് വഴി വന്നുകൊണ്ട് ഇവിടെ മരമില്ലായിരുന്നല്ലോ. അപ്പൊ പെട്ടെന്ന് പറയുന്നു ഇത് പല സ്ഥലത്തും കാണുന്ന പോലെ ഇതൊരു തോന്നലാണോ? സയൻസ് എന്ന് പറയില്ല, ആർക്കും പറയാം. സയൻസ് അറിയുന്നവർ പറയും ഇവിടെ അടുത്ത് എവിടെ ദൂരെ എവിടെ ഒരു മരമുണ്ട്. അടുത്തെന്ന് വെച്ചാൽ കുറെ ദൂരെ ആയാലും മതി, അത് ആ മരത്തിൽ തട്ടി വരുന്ന പ്രകാശം നമ്മുടെ മുമ്പിൽ വന്ന് പതിച്ച് അതിൻ്റെ നെല്ല് വന്ന് അവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ്, ബെൻഡിങ്, പ്രകാശത്തിന് ബെൻഡ് വരുന്നതുകൊണ്ടാണ്. കാരണം ദൂരെ നിന്ന് വരുന്ന ഒരു പ്രകാശം നമ്മുടെ മുമ്പിൽ തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണിലെത്തണ്ടേ? നമ്മുടെ കണ്ണിലെത്തണമെങ്കിൽ ആ പ്രകാശം ബെൻഡ് ചെയ്യും. അപ്പൊ അത് ശരിക്കും സയൻസാണ്, കണ്ടെത്തിയിട്ടുള്ള കാര്യം. പക്ഷെ ഓ ഇതൊരു മരം എന്ന് നമ്മുടെ തോന്നൽ അത് അല്പം ജതികം മനസ്സിലാകും അത് മരമല്ല. പക്ഷെ അത് മറയുന്നില്ല, എന്തുകൊണ്ട് മറയുന്നില്ല? കാരണം മരം അവിടെയുണ്ട്, സൂര്യപ്രകാശമുണ്ട്, ഇവിടെ വായു ചൂടുപിടിച്ചിരിക്കുകയാണ്, അത് മേലോട്ട് പോകുന്നു, വായുവിൻ്റെ ഡെൻസിറ്റിക്ക് മാറ്റം വരുന്നു, പ്രകാശം അവിടെ പതിക്കുന്നു, അത് ബെൻഡ് ചെയ്യുന്നു നമ്മുടെ കണ്ണിൽ. റിഫ്ലക്സ് എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കണ്ണിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നു, അങ്ങനെയുള്ള പെട്ടെന്ന് സംഭവിക്കുന്നു. ഇവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, അതായത് ചെറിയ വ്യത്യാസമാണ്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇങ്ങനെ ഞെട്ടില്ല ശരി പ്രതിരോധിക്കുകയാണ് എന്തെങ്കിലും ആക്രമണം, അതാണ് റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്ഷൻ എന്തായാലും ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഭൗതിക പ്രക്രിയ അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മരമെന്ന് കണ്ടാലും ശരി നിഴലെന്ന് കണ്ടാലും എന്തായാലും അപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വരുന്നു. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്ത് തന്നെ കാണും? ആ നിഴൽ അങ്ങനെ തന്നെ കാണും. എന്ന് വെച്ചാൽ നമ്മൾ മരത്തെ തന്നെ കാണും. അപ്പോ നമ്മുടെ ബുദ്ധി തിരിച്ചറിയുന്നു, പരിചയമുണ്ട്, മുമ്പുണ്ടായ അനുഭവങ്ങൾ അതിന്റെ സ്മരണയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു ഇത് മരമാണ്. ഇത്രയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു. വേറെ അവിടെ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ബാക്കി അവിടെ സംഭവിക്കുന്ന ഒരു ഭൗതിക പ്രതിഭാസമാണ്. ഭൗതിക പ്രതിഭാസങ്ങൾ നമ്മുടെ തോന്നലനുസരിച്ച് മാറത്തില്ല. നമുക്കെന്തെങ്കിലും തോന്നി എന്ന് വിചാരിച്ച ഒരു ഭൗതികമായ പ്രതിഭാസത്തിന് മാറ്റം വരില്ല. അത് തന്നെ, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ തോന്നലനുസരിച്ച് മാറ്റം വരുന്ന എവിടെ? നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തന ഫലമായി വന്ന നമ്മുടെ മനസ്സ്, അതിലാണ് മാറ്റം വരുന്നത്. മനസ്സിലെ മാറ്റം വരത്തുള്ളൂ, അല്ലാതെ ഈ ബാഹ്യമായ ഒന്നിൽ ഒരിക്കലും മാറ്റം വരില്ല. അപ്പൊ നമ്മൾക്ക് ഭ്രാന്തി വരുന്നു എന്ന് പറഞ്ഞാൽ ആ നിഴലിനെ നമ്മൾ മരമായി കണ്ടു, ഭ്രാന്തി മാറിയെന്ന് വെച്ചാൽ അത് മരമല്ല എന്ന് കണ്ടു. ഇത്രയും സംഭവിക്കും. പക്ഷേ ഇതൊരു ഭൗതിക പ്രതിഭാസമായിട്ട് പ്രപഞ്ചം അങ്ങനെ തന്നെ, ഈ മരം അങ്ങനെ തന്നെ തോന്നും. അതുപോലെയാണ് പ്രപഞ്ചവും. നിങ്ങൾ ഈ തത്വചിന്തയിലായാലും ശരി, സമാധിയിലായാലും ശരി, ഉറക്കത്തിലായാലും ശരി, എവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ വരുമ്പോൾ പ്രപഞ്ചം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാലും ഉണർന്നു വരുമ്പോൾ എന്ന് വരും, പ്രപഞ്ചം അതുപോലെ തന്നെ ഇല്ല, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഉറങ്ങിയിട്ടുള്ള ഉണർന്നു വരുമ്പോൾ പ്രപഞ്ചം ഇങ്ങനെ തന്നെ ഇരിക്കും. ഇനി സമാധി പോയിട്ട് വന്നാലും ഉറപ്പവും സമാധിയും തമ്മിൽ പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത്, സമാധി എന്ന് പറയുന്നത് ഒരനുഭവമാണ്, ഉറക്കം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ വ്യത്യാസം, സമാധിയിൽ നമുക്ക് അനുഭവമുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഉള്ളവർക്ക്, നമ്മളെന്നും ചേർക്കുന്നുണ്ട്. ആർക്കാണോ സമാധി ഉള്ളത് അവർക്ക് അഖണ്ഡാകാര വൃത്തി, ആർക്കാണോ ഉള്ളത് അവർക്ക് എന്തുണ്ട്? ബ്രഹ്മത്തിൻ്റെ അനുഭവമുണ്ടെന്നാണ് ഒരു അവകാശമാണ്. ഒരു ക്ലെയിമാണ്. എന്താണ് സമാധിയിൽ ഞാൻ പോയി, എനിക്ക് ബ്രഹ്മത്തിൻ്റെ അനുഭവം ഉണ്ടായി. അതുകൊണ്ട് അതൊരു അനുഭവമാണ്. ആ ഉറക്കത്തിൽ നമുക്ക് അനുഭവങ്ങളില്ല, അതുകൊണ്ട് അതൊരു അവസ്ഥ, അത് കേവലം ഒരു അവസ്ഥ മാത്രം. സമാധി അങ്ങനെയല്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട എന്തിനു വേണ്ടിയിട്ട്? ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഈ ഉറക്കം കഴിഞ്ഞ് നമ്മൾ ഉണർന്നു വന്നാലും, സമാധി കഴിഞ്ഞ് ഉണർന്നു വന്നാലും ഇവിടെ കാണുന്ന എന്താ? കഴിയുന്നത് തന്നെയാണ്. ഇനി തത്വജ്ഞാനി കാണുന്ന എന്താണ്? കഴിയുന്നത് തന്നെയാണ്. വ്യത്യാസം പറയുന്ന എന്താണ്? ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നാൽ കാണുന്നു, സമാധിയിൽ നിന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായല്ലോ, ബ്രഹ്മജ്ഞാനം. ആ ബ്രഹ്മജ്ഞാനത്തിൽ പ്രപഞ്ചം അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് ഉണർന്നു എന്നതിന് ശേഷം അയാൾ പറയുന്നു, ഈ പ്രപഞ്ച സത്യമല്ല, ഞാൻ സത്യത്തെ അറിഞ്ഞപ്പോൾ ഇത് അറിഞ്ഞില്ല. പിന്നീടുള്ള ആളുടെ ചിന്തയാണ്, ഞാൻ എപ്പോഴാണോ സത്യത്തെ അറിഞ്ഞത് അപ്പോൾ എനിക്ക് പ്രപഞ്ചത്തെ അറിയാൻ പറ്റിയില്ല, അതുകൊണ്ട് പ്രപഞ്ച സത്യം അല്ല, പ്രപഞ്ച സത്യമല്ല. ഈ ബ്രഹ്മജ്ഞാനത്തിനുള്ള ഒരു ഒറ്റ ജ്ഞാനമേ ഉള്ളൂ. എന്ത് ജ്ഞാനം? എന്താ ജ്ഞാനം? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒറ്റ ജ്ഞാനം അതാണ്. കാരണം അതാണ് ധ്യാനിക്കുന്നത്. എന്ത് ധ്യാനിക്കുന്നു? ആ അനുഭവം ഉണ്ടാവും. നിങ്ങൾ ശിവായ ശിവായ എന്നിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ജ്ഞാനേ ഉണ്ടാകത്തുള്ളൂ? ശിവന്റെ ജ്ഞാനേ ഉണ്ടാകത്തുള്ളൂ. എന്ത് ധ്യാനിക്കുന്നു? തത് ഭാവേതി തത് ഭവതി എന്ന്. എന്ത് നിങ്ങൾ ഭാവന ചെയ്യുന്നു അത് സംഭവിക്കും. കൃഷ്ണനെയാണ് ധ്യാനിക്കുകയാണെങ്കിൽ കൃഷ്ണന്റെ ധ്യാനം ഉണ്ടാവും. വേറെ ഒരാളുടെ ധ്യാനം, ഒരു ഫാമിലി എല്ലാം കൂടെ ചേർന്ന് ധ്യാനം എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തോ പ്രശ്നമാണ്. മനസ്സിലായോ? നിങ്ങൾ എന്ത് ധ്യാനിച്ചാൽ അതേ ഉണ്ടാവോ? വേറെ എന്തെങ്കിലും ഒരുപാടൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണോ? ബ്രെയിൻ നമ്മളെ എന്തൊക്കെ കാണിച്ചു തരുക? അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇഷ്ടത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്ത് ധ്യാനിക്കുന്നു അതിൻ്റെ അനുഭവമേ ഉണ്ടാകും. ഇപ്പം ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവനെന്ത് ജ്ഞാനമേ ഉണ്ടാകും, എങ്ങനെ ധ്യാനിച്ചോ അങ്ങനെയുള്ള ജ്ഞാനമേ ഉണ്ടാകും. അയാൾ ധ്യാനിച്ചു എങ്ങനെയാണ്, ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാണ്, അവസാനം എന്തായി, അവസാനം അയാളുടെ ഉള്ളിലൊരു വെളിച്ചമുണ്ടായി. ഈ ധ്യാനിക്കുന്നതിനപ്പുറം അതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്, ഞാൻ ബ്രഹ്മമാണ്. അപ്പൊ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്നതും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ ബ്രഹ്മമാണെന്നുള്ള ജ്ഞാനം, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം, എന്താണ് വ്യത്യാസം? ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിക്കുന്നതിന് പരോക്ഷം ഞാനെന്ന് പറയും. ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞതിന് എന്ത് പറയും? അപരോക്ഷം. അങ്ങനെ ഒരു അപരോക്ഷം ഞാനും ഉണ്ടാകുമെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലായി? ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, പുസ്തകത്തിൽ എന്ത് എഴുതി വെച്ചിരിക്കുന്നു എന്താണ്, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ ചെല്ലുമ്പോ അവസാനം എന്തോരും ഒരു ജ്ഞാനം ഉണ്ടാകും. ആ അതിനെ വിശ്വസിച്ച് നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റും. അതാണ് അദ്വൈതത്തിൽ പറയുന്നത്, ശ്രദ്ധ വേണം, വിശ്വാസം വേണം. വിശ്വാസം വേണം. നിങ്ങളിങ്ങനെ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്താണ്, ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ധ്യാനിക്കുന്നു, അവസാനം ഇത് ഉണ്ടായില്ലെങ്കിലോ? അങ്ങനെ സംശയിക്കരുത്. ഉണ്ടാകുമെന്ന് പൂർണ്ണമായ വിശ്വാസത്തിൽ ചെയ്യണം. ശരി, ചെയ്തു. മരിക്കുന്നവരുണ്ടായിരുന്നല്ലോ, അതിനാണ് പുനർജന്മം. അടുത്ത ജന്മത്തിൽ ഉണ്ടാവും, നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ അടുത്ത ജന്മം ഉണ്ടെന്ന് എങ്ങനെ അറിയാം? അതും വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. സംശയിക്കുന്നവർക്ക് ഇതിന് ഒരടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റും. വിശ്വസിച്ചേ പറ്റും സമാധി. എങ്ങനെ അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അവരുടെ മനസ്സിൽ ഒന്നുമില്ല എന്നെന്താ പറയുന്നത്? അവിടെ ഒരു സ്വർഗലോകമുണ്ട്, അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, അത് തരും, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുന്ന ഒരാളുണ്ട്, പിന്നെ അയാളാണ് നമുക്ക് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കിത്തരുന്നത്, എന്തെല്ലാം സംഭവമുണ്ട്. നമ്മുടെ ശത്രുക്കളെയൊക്കെ കൊല്ലുന്നത് അവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ സ്വർഗത്ത് കൊണ്ടുപോകുന്ന അവനാണ്. അവര് നിരാകാരമൊന്നുമില്ല. അവരുടെ മനസ്സ് നിറയെ സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പൂർണ്ണമായ വിശ്വാസവും ഇതിനൊക്കെ 100%. എന്തുകൊണ്ട്? 5-ാമത്തെ വയസ്സ് മുതൽ അവന്റെ തലയ്ക്കകത്ത് ഇത് അടിച്ചു കയറ്റുകയാണ്. ഇത് അടിച്ചു കയറ്റുക, 5-ാമത്തെ വയസ്സ് മുതൽ നിങ്ങളുടെ ദൈവത്തിന് തലയിൽ ഇത് കേട്ടി കഴിഞ്ഞാൽ അവന് പിന്നെ അത് വിടാൻ പറ്റത്തില്ല. 100% വിശ്വസിക്കുകയാണ്. എല്ലാവരും നിരാകാരമൊന്നുമില്ല. സ്വർഗം എന്താ നിരാകാരമാണ്? അവരുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. അവരുടെ മനസ്സിൽ ഹൂറികളുണ്ട്, സ്വർഗത്തിലെ സുഹൃത്തുക്കളുണ്ട്, അവിടെ എന്തെല്ലാം ഉണ്ട്. ഇതൊക്കെ വച്ചുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം. പിന്നെ അവരുടെ മനസ്സിൽ ദൈവം പറഞ്ഞതുപോലെ ഇവിടെ ജീവിക്കണം. അപ്പൊ പ്രതിഫലം അവിടെയാണ്, ഇവിടെയല്ല. അപ്പൊ നിറയെ സങ്കല്പങ്ങളും മനസ്സും നിറയെ കൽപ്പനകളുമായിട്ട് ജീവിക്കുന്നവരാണ്. പിന്നെ ഈ ദൈവം എങ്ങനെ ഇരിക്കും, വെളുത്തിരിക്കുമോ കറുത്തിരിക്കുമോ എന്നൊന്നും അവരെ കിതാബിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് എത്തിക്കേണ്ട ആവശ്യം അവർക്കില്ല. അതിനെക്കുറിച്ച് അതും അതില്ലാതെ ഒരു സങ്കല്പം ഇല്ലെന്നാണ്. ഒരേ സങ്കല്പങ്ങളാണ്. ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്, അവിടെയും വർണ്ണിക്കുന്നുണ്ട്. ഈശ്വരൻ നിത്യനാണ്, സർവശക്തനാണ്, സർവജ്ഞനാണ്, ഇതൊക്കെ അവിടെയും പറയുന്നുണ്ട്. അത്തരം സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്ന പോലെ നിർഗുണനാണെന്നൊന്നും പറയത്തില്ല. ഇവരെ സംബന്ധിച്ച് സ്വർഗത്തിൽ പോയി അവിടെ അടിപൊളിയായി ജീവിക്കുക, ആ സങ്കല്പത്തിലാണ് അവരിവിടെ ജീവിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഷഹീദാകുക. ശരിക്കും ഇസ്ലാമിന്റെ യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഖിലാഫത്ത് സ്ഥാപിക്കുക, ലോകം മുഴുവൻ എന്താണ് ഇതിലേക്ക് ലോകത്ത് മുഴുവൻ കൊണ്ടുവരിക, അതാണ് അതിന്റെ തീവ്രമായ നിലപാട്, ശരിയായ നിലപാട്. ആര് അത്? അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരാൾ ഷഹീദാവും. അപ്പൊ അവർക്ക് മരിക്കുന്നതിന് ഒരു പേടിയില്ല. കാരണം എന്താണ്? അവന്റെ വിശ്വാസം, അവൻ അഞ്ചാമത്തെ വയസ്സിൽ അവനെ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നു, ഷഹീദായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്ത് പോകും. അപ്പൊ ഇവിടുത്തെ ഇവിടെ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർഗത്ത് പോകുന്നതിന്, ഇതാണ് ഒരു സാധാരണ മുസ്ലിങ്ങളുടെ മനസ്സിൽ വയ്ക്കുന്നത്. ഇത് പറയുന്നതിന് വിശ്വാസമില്ലാത്ത മുസ്ലിങ്ങളാണ് മര്യാദയ്ക്ക് ജീവിക്കുന്നത്, ആര് ഉപദ്രവിക്കാതെ. ഇത് വിശ്വസിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഷഹീദായിട്ട് സ്വർഗത്ത് പോകും. രണ്ടു കൂട്ടരാണ്, വിശ്വാസികളും അവിശ്വാസികളും. ഈ പറയുന്ന പഠനങ്ങളിൽ, തീവ്രമായ പഠനങ്ങളിൽ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യുന്നു? അവർ ഷഹീദാവും, മരിക്കുന്നു, എന്നിട്ട് സ്വർഗത്ത് പോകുന്നു. ഇവിടെ ഈ ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ മതമുള്ളിടത്തോളം കാലം, ഈ പഠനങ്ങളുള്ളിടത്തോളം കാലം ഇവർ ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത് അതിന് അതിൻ്റെ അടിസ്ഥാനപരമായ ടീച്ചിങ് ആണ്, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. മുസ്ലിങ്ങളിൽ തന്നെ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, അത് ഞങ്ങൾ ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർ മറ്റവർ തള്ളിക്കളെ, അവർ അങ്ങനെ പറയുന്നവൻ മറ്റവർ അവനെയും കൊല്ലും. അങ്ങനെ പറയുന്നവനെ കൊല്ലും. അത് ശരിയായ ഇസ്ലാമല്ല മറ്റാണെന്നാണ്. ഇനി അവിടെ മാത്രം എവിടെയുണ്ട് പ്രശ്നം? ഗീതയിലും പറയുന്ന എന്താണോ കൊല്ലാൻ തന്നെ പറയുന്നു, നീ ചത്തു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവും. ചത്തു കഴിഞ്ഞാൽ സ്വർഗത്ത് പോവാം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തയാണ്. അല്ലെങ്കിൽ ഇവിടെ സുഖമായി എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുക, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മനുഷ്യന് ഈ ലോകത്ത് സമാധാനമായി ജീവിക്കാൻ പറ്റും, അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ പിന്നെ അതിൻ്റെ പറയുള്ളൂ. ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ ഭ്രാന്തിയെക്കുറിച്ച്. ഈ ഭ്രാന്തി എന്ന് പറയുന്നത് നമ്മളെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് ഭ്രാന്തിയല്ല. അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സ് ഉണ്ടാക്കുന്ന ഒരു കൽപ്പനയാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഭൗതിക പ്രതിഭാസമായതുകൊണ്ട് മരുഭൂമി കാണുന്ന നമ്മളെ ജലം അല്ലെങ്കിൽ വൃക്ഷം ഇല്ലാതാണെങ്കിൽ എന്ത് വേണം? അങ്ങനെ ഇതുവരെ പറഞ്ഞ ഒന്നും തലയ്ക്കകത്ത് കയറി, ഇതുവരെ പറഞ്ഞ ഒന്നും മനസ്സിലായി, എല്ലാം വേസ്റ്റായി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കാഴ്ച മാറണമെങ്കിൽ എന്ത് വേണം? ഒരു രക്ഷയിൽ കടുത്ത കടന്ന ബുദ്ധിയായി. അവിടെ എന്ത് ഭൗതിക പ്രതിഭാസമാണോ നടന്നുകൊണ്ടിരിക്കുന്നതിന് മാറ്റം പറഞ്ഞു എന്നുവെച്ചാൽ, ആ മരത്തിൻ്റെ മേളിൽ നിന്ന് വരുന്ന പ്രകാശ രശ്മികൾ അവിടെ വരാതിരിക്കണം. അങ്ങനെ ഒരു കാർമേഘമൊന്നും സൂര്യനെ മറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ കാണത്തില്ല. നമ്മൾ അവിടെ നിന്ന് കുറച്ചൊരു, കാരണം ആ പ്രകാശം നമ്മുടെ കണ്ണിൽ കൃത്യമായി പതിക്കണം, നമ്മൾ കുറച്ച് മാറി നിന്ന് അവിടെ മരം കാണത്തില്ല. പ്രകാശ ആ ചൂട് കുറഞ്ഞിട്ട് ഈ ചൂട് പിടിക്കുന്ന വായു തണുത്താൽ പിന്നെ പ്രകാശം കാണത്തില്ല. അപ്പൊ അവിടെ കാണുന്ന സംഭവങ്ങൾക്ക് മാറ്റം വരണമെങ്കിൽ ഭൗതികമായി മാറ്റം വരണം, അല്ല നമ്മുടെ മനസ്സ് അല്ല അത് ഉണ്ടാക്കിയത്. ഇത് ആദ്യം മനസ്സിലാക്കും. നമ്മുടെ മനസ്സല്ല അവിടെ കളത്തെ കാണിച്ചത്, അത് ഭൗതിക പ്രതിഭാസം എന്ന് പറയുന്നത് അതാണ്, നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചല്ല അതിരിക്കും. പക്ഷേ നമ്മുടെ ധാരണ മാറുന്നതിന് എന്ത് വിചാരിച്ചാൽ മതി? നമ്മുടെ തന്നെ മനസ്സ് വിചാരിച്ചാൽ മതി. നമ്മുടെ മനസ്സിനെ നമ്മളെ മനസ്സിനെ കറക്റ്റ് ചെയ്യണം. മനസ്സ് പറഞ്ഞത് വെള്ളമാണ്, അടുത്ത നിമിഷം മനസ്സെന്ത് ചെയ്യുന്നു? ചിന്തിച്ചിട്ട് പറയുന്നു ഇത് വെള്ളമല്ല, ഇത് വെറും തോന്നലാണ്. അപ്പോ മരുഭൂമിയിലെ കാനജലം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയല്ല, അതാദ്യം മനസ്സിലാക്കും. എന്നാൽ അത് കാനജലമാണെന്ന് നമ്മൾ ഉണ്ടായ ബോധം അത് നമ്മുടെ ബ്രെയിനിന്റെ സൃഷ്ടി ആണ്. ഈ തിരിച്ചറിവുണ്ടാവും. ശരിയായ